ഭൂവാദിയിൽ കർത്തരി ശപ്പ് വന്നു, മാതാദി വന്നപ്പോ അതിന് തന്നെ ലുക്ക് വന്നു, ജ്യോത്യാദി വന്നപ്പോ അതിന് തന്നെ ശ്ലൂ വന്നു, ദിവാദി വന്നപ്പോ അതിനെ ബാധിച്ചു, ഏതിനെ സത്തിനെ ബാധിച്ചു, ശിഷ്യൻ വന്നു, സ്വാദി വന്നപ്പോ ശിനു വന്നു, പിന്നെ തുദാദി വന്നപ്പം ബാധിച്ചുകൊണ്ട് ശ വന്നു. ഒന്നുകൂടെ നമ്മൾ പഠിച്ചതാണ് ഒന്നുകൂടി പഠിച്ചു ഇത്രയേ ഉള്ളൂ. മൊത്തം എത്ര വികരണങ്ങളാണ്? മൊത്തം 10. അതിൽ നമ്മൾ 7 പഠിച്ചു എന്നാണ് എന്റെ ഓർമ്മ. ഇവിടെ തെറ്റി ഏഴെണ്ണം പഠിച്ചു. അല്ല, എന്റെ ബുദ്ധിയ വയസ്സുകാലത്ത് നിങ്ങൾ പരീക്ഷിക്കരുത്. തനാതിക്രമ്യ ഊ തനാദിയും പഠിച്ചു, ഒന്നുകൂടി പഠിച്ചു. അതുകൊണ്ട് ഇനി 3 ശേഷിക്കുന്നു. ഏതൊക്കെ? ക്രാതിഭ്യശ്ന. ഇനി ഇത് പഠിക്കാൻ പോകുന്ന രുദാദിഭ്യശ്നം ചുരാദിഭ്യണിച്ച് എന്ന് വെച്ചാൽ മിക്കവാറും വരുന്ന സൂത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. തിങ്ങന്തത്തിൽ 6 പഠിച്ച്, 7 എല്ലാ ഉദാഹരണവും പഠിച്ചില്ല. തനാദിക്രം ഭേവൂ എന്നുള്ളതിന് ഓ വികരണം വരുന്നേ പഠിച്ചുള്ളൂ. നിങ്ങൾ പറയുന്നത് ശരിയാണ്, തനാദി എന്ന് പറയുന്ന ഗണം പഠിച്ചില്ല. തനോതി തനതഹ തന്നുന്തി എന്ന് പഠിച്ചില്ല. കരോതി പുരുത പ്രവന്തി അതിൽ വരുന്ന ഊ അതേ പഠിച്ചുള്ളൂ, പക്ഷെ അതൊരു വികരണമാണ്. എത്ര വികരണം പഠിച്ചെന്ന് ഞാൻ ചോദിച്ചു. അതിലിനി ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി 4 ഉണ്ട്. അപ്പോ ഇവിടെ മുതൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെയുള്ള വികരണം പോലെയല്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള വികരണങ്ങളെല്ലാം ധാതുവിന്റെ പരത്തിൽ വരും, ഇത് ധാതുവിന്റെ ഇടയ്ക്ക് കയറും. അതാണ് ഇതിന്റെ പ്രത്യേകത. ധാതുവിന്റെ ഉള്ളിലിരിക്കും. അപ്പോൾ തിരിച്ചറിയാൻ എളുപ്പമാണ്. രുധാതി വന്നു കഴിഞ്ഞാൽ ധാതുവിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഹലന്തമായിരിക്കും ധാതുക്കൾ, അതിന്റെ ഇടയ്ക്ക് വരും. ഇവിടെ വരുന്ന രുധിർ ആവരണേ. അപ്പോ ഇസഞ്ജാവാച്യ പഠിച്ചിട്ടുണ്ട്. എവിടെയാണത് പഠിച്ചത്? നിച്ചിര് ശൗച പോഷണയോ. ഹോ, അപ്പൊ അതൊക്കെ ഓർത്തോണം. ഇനി പറഞ്ഞ ഇനി സൂത്രങ്ങൾ കുറച്ചേ വരുന്നുള്ളൂ, പ്രക്രിയയാണ് കൂടുതലുള്ളു. അപ്പൊ അതുകൊണ്ട് ഇത് സൂത്രം വൃത്തി എല്ലാം പഠിച്ചിരിക്കുന്നവർ, പഠിക്കാത്തവരടുത്ത് ഞാൻ ഒന്നും പറയുന്നില്ല, ആരും എഴുന്നേറ്റ് പോകരുത്. പഠിക്കുന്നവരടുത്ത് പറയാനുള്ളത് വരുന്ന സൂത്രങ്ങളൊക്കെ മുമ്പ് എവിടെ ഏത് ധാതുവിൽ വന്നെന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ പഠിച്ചത് കൂടുതൽ പ്രയോജനം ചെയ്യും. അങ്ങനെ ഞാൻ ചോദിക്കും, എവിടെ വന്നു? ഇവിടെ മുതലാണ്. ഇന്ന് നാളെ മുതലായാലും മതി, ചോദിക്കുന്ന ഇന്ന് ചോദിക്കാമല്ലോ, പറയുന്ന നിങ്ങൾ നാളെ മുതൽ പറഞ്ഞു. രുദാദി മുതൽ അതാണ് സമ്പ്രദായം. പഴയതെല്ലാം എവിടെ വന്നു എന്ന് ഓർക്കണം. ഇപ്പോഴേ മറിച്ച് നോക്കണ്ട, ഞാൻ ചോദിക്കുമ്പോ മതി. ഇപ്പോഴേ മറിച്ച് നോക്കി അവരടുത്ത് എത്തത്തില്ല, ഏതാ ചോദിക്കുന്നറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമാണ്, പഠിച്ചതെല്ലാം ഓർക്കാൻ പറ്റും, ആവർത്തിക്കാനും ഓർക്കാൻ പറ്റും. അത് എളുപ്പമാണ് നിങ്ങളുടെ ഏതാണ് ഭൈമി വ്യാഖ്യാനത്തിൽ നോക്കിയാൽ വരുന്നതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് നോക്കിയാൽ മതി, എവിടെ വന്നിരിക്കുന്നു ആ നമ്പർ നോക്കി ഏത് ധാതുവിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. രുധിര ആവരണി രുധാദിഭ്യ ശനം, ഇത് ശനം എന്ന് പറയുമ്പോ മകാരം ഇത്തായത് കൊണ്ട് ഇതൊരു മിതച്ചോ അതുകൊണ്ടാണ് ഇത് ധാതുവിന്റെ ഉള്ളിൽ കയറി പോകുന്നു. രുദ്ധില് ഉകാരത്തിന്റെ പരത്തിൽ ശനം വരെ ശ്രമന് ശേഷിക്കുന്നത് നാശകാരം ഇത്തായി പോയി. രുദാദി ധാതുക്കളിൽ നിന്നും വരുന്നു. പക്ഷെ മിത്തായ കൊണ്ട് എന്ത് വരും? ഉള്ളിൽ വരുന്നു. സാറിന പറയുന്നതനുസരിച്ച് എന്താണ് അതിപ്രവൃതിഭ്യ സ്വപ്നക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ രുദാദി, പക്ഷെ മിത്തായ കൊണ്ട് എന്ത് വരുന്നു? പരത്തിൽ വന്നത് ഉള്ളിൽ വരും. പ്രത്യേക പരസ്ഥ അതാണ് സാധാരണ നിയമം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ഉള്ളിൽ വരും. അപ്പൊ ഒരു ശിത്തായി രൂലോകാരത്തിന് ഗുണം വരുമോ? എന്തുകൊണ്ട്? അപ്പൊ എങ്ങനെ ഗുണം പ്രാപ്തമാകുന്നത്? ഏത് സൂത്രപ്രകാരം കൂടെ ഗുണം പ്രാപ്തമാവും? എന്താണ് എന്റെ വൃത്തി? ഇവിടെ ഇകന്ത അംഗമുണ്ടോ? ഇകന്ത അംഗമുണ്ടോ? എന്തുകൊണ്ടില്ല? ഏത് ഇകന്തമായ അംഗമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ സർവ്വധാതു ആദ്യ പ്രകാരം ഗുണം വരുമോ? ഇല്ല. അംഗസംയോജിക്കുന്ന സൂത്രം പ്രത്യേക അംഗം ആണ്. അപ്പൊ അതനുസരിച്ച് ഇവിടെ ഒരു അംഗമാകുമോ? ഏതെന്നാ പ്രത്യേകം വിധിച്ചത്? അപ്പൊ പിന്നെ ഒരു എങ്ങനെ അംഗമാകും? പിന്നെ സൂത്രപ്രകാരമാണ് ഗുണം വരേണ്ടത്? അതുകൂടെ വരുമോ? എന്തുകൊണ്ട്? അതുകൊണ്ടാണോ? എന്താണ് എന്റെ വൃത്തി? വൃത്തി വർഷം അംഗം, അങ്ങനെ ഒരു വൃത്തി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അവിടെ ഈ അംഗം വന്നിട്ടുണ്ടോ? അപ്പൊ അത് പ്രകാരം വരൂ ഗുണം. അത് പ്രകാരം ഗുണം വരൂ പ്രാപ്തമാകൂ. ലഘുപഥയുള്ള അംഗമാണോ ഒരു? അംഗമേ അല്ല. അപ്പൊ എങ്ങനെ ലഘുപതയുള്ള അംഗം എന്ന് പറയുന്ന ഇവിടെ ഏതാണോ? രുദ്ധാണ്. അപ്പൊ പിന്നെ എങ്ങനെ ലഘുപതയുള്ള അംഗമാകും? അപ്പൊ അങ്ങനെയൊന്നും ഗുണം പ്രാപ്തമാകുന്നില്ല. അതുകൊണ്ട് ശ്രമം ഇത്തായതുകൊണ്ട് ഗുണം പ്രാപ്തമാകുന്നില്ല എന്നാരും ധരിക്കണ്ട. ഇതിന് ഗുണം വരാൻ സൂത്രമൊന്നുമില്ല. അപ്പൊ എങ്ങനെ വരിക്കുന്നു? ഒരു രേപത്തിന്റെ വിരത്തിൽ നകാരം വന്നു കഴിഞ്ഞാൽ ഏത് വരുന്നു? അതെവിടെ വന്നത്? ഏത് പ്രാതിപത്യം? ഏത് പ്രാതിപത്യം? എവിടെ വന്നു? ഇവിടെ രാമശബ്ദത്തിൽ എവിടെ? അല്ല, രാമേണ ആദ്യ രാമേണയിലാണ്. ആദ്യ രാമേണയിലാണ്. അല്ല, രാമേണയിലും അല്ല. അതൊക്കെ എനിക്കറിയാം. ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ രാമാൻ അവിടെയാണ് പ്രാപ്തമാകുന്നത്. പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ ചോദിക്കും ഞാൻ. ഒരു സാമ്പിളാണ്. എവിടെ വന്നു? ഇവിടെ പോലെ ഏത് സൂത്രം വന്നാലും ശരി, രാമാൻ അവിടെയാണ് പ്രാപ്തമായത്. അതറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ക്ലിയർ ആകും എങ്ങനെയാണ് വരുന്നത്. പിന്നെ രാമായണം വന്നു, പിന്നെ രാമായണം വന്നു, പിന്നെ എത്രയോ സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടെ ണത്തും വരുന്നു, ഒരു പരത്തിൽ തീ വരുന്നു. ധ് വരുമ്പോൾ ഇവിടെ എന്ത് വരുന്നു? അതെവിടെ വന്നു? അത് തന്നെ ഓർത്ത് പറഞ്ഞാ മതി, തിടുക്കം വേണ്ട. അവിടെ ജലസ്തോതോത വന്ന വെറുതെ എന്തെങ്കിലും പറയരുത്. എന്റെ വാക്ക് വാഹ് വാഹില് എവിടെ ഏത് രൂപത്തില്? ലെട്ട് മധ്യപുരുഷ ഏകവചനത്തില് ഇട്ട് വരാത്ത പക്ഷം. അപ്പൊ എന്ത് വരുന്നു? ഊ വാഹ് ധാന്നിരിക്കും ജസ്തോ ദൂധ വന്നു. ജസ്തോ ധോത വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ജലാം ജസ് ജസി. ഇതെവിടെ വന്നു? ആണോ? ദത്തും വന്നു കഴിഞ്ഞപ്പോ ജലാം ജസ് ജസി വന്നു. അപ്പൊ എന്ത് വരുന്നു? അവിടെ തന്നെ നിങ്ങൾ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുകയാണ്, എനിക്ക് ഓർമ്മയൊന്നുമില്ല. ആണെങ്കിൽ സമ്മതിച്ചു, അതന്നെ എന്നെ കൂടെ തെറ്റിക്കരുത്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഏത്? അതാ ഓർക്കാത്ത മറുണദ്ധി എന്ന് തോന്നു. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പം സംഗതിയാണ്. അടുത്തെന്ന് വരുന്നു? രോധ പരത്തിൽ. ആ ഇത് ഉഭയപദിയാണ്. എന്തുകൊണ്ട്? ഇതായതുകൊണ്ട് അനുദാത്ത ഗീത അന്ന് അനുദാത്തായതുകൊണ്ട് ഇത് ഉഭയപദിയാണ്. അപ്പോ എന്തുവരുന്നു? അരോധ പരത്തിൽ തസ് പരസ്യത്തിൽ തസ് വരുന്നു. ഒരു ധാതുഭ്യസ്നം വന്നു. ഒരു അവിടെ ശ്രദ്ധിക്കണം, ധകാരത്തിന്റെ ഒരു തകാരം ഇരിക്കുന്നതുകൊണ്ട് എന്ത് വരുന്നു? ജഷസ്തോ ധൂത. അങ്ങനെ വരുന്നു. വരുമ്പോ പൂർവ്വത്തിൽ എന്ത് സംഭവിക്കുന്നു? ശനസോർ അല്ലോപ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശനസോർ അല്ലോ വൈദ എവിടെ വന്നു? അസുദ്ധാതു. കറക്റ്റാണ്. അസുദ്ധാതു എവിടെ വന്നു? അസ്തിസ്ഥ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ശനസോർ അല്ലോപ അകാരം ലോപിച്ച്. അപ്പൊ ധൈര്യമായി ചോദിക്കാം. അപ്പൊ എന്ത് വരുന്നു? അകാരം ലോപിച്ചിട്ട് എന്ത് വന്നു? നിന്നിരിക്കും. പരത്തില് നേരത്തെ ഒന്നുകൊണ്ട് തന്നെ ജസ്തദോർ ധോ ധ വന്നു. ജലാം ജസ് ജസി വന്നു. പൂർവ്വത്തിലെ നകാരത്തിന് എന്ത് വരുന്നു? നശ്ചവദാന്തസ്യ ജലി വന്നു. അനുസ്വാരസ്യ പരസവർണ വന്നു. പരസവർണ വന്നാൽ എന്തുവരും? നത്വം വരുന്നില്ല. എന്തുകൊണ്ട്? മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഏതസിദ്ധം? ഏതിനേതസിദ്ധം? അനുസ്വാരസ്യ ഈ പരസവർണ വന്നത് അട്കുപ്പാമനു അബി എന്ന് പറയുന്നതിന് അസിദ്ധമായി. അസിദ്ധമായതുകൊണ്ട് എന്തുവരുന്നു? അവിടെ സൂത്രം വരുന്നു. ജരോ ജരുസാണ്. അതവിടെ വന്നോ? ഒന്നില്ലേ? ശുദ്ധവാസി വരത്തില്ലേ? അവിടെ വരൂ. വരില്ല. അതുപോലെ ഒരു സാധനം വന്നു. ഉദസ്ഥാ സ്തംഭോ. അവിടെ ഉദ് ധകാരത്തിന്റെ പരത്തിന് എന്തിരിക്കുന്നു? സകാരം. ധകാരം സകാരത്തിന് ധകാരം വന്ന് ഇപ്പൊ വികല്പമായിട്ട് എന്ത് വരും? ധകാരം ലോപിക്കും. ഉത്ഥാനം ആണോ അവിടുത്തെ? അവിടെയാണ്. അപ്പൊ എന്ത് വരുന്നു? അപ്പൊ പഴയതെല്ലാം ഓർക്കാൻ പറ്റും. വികല്പമായിട്ട് ലോപിച്ചു പോകുമ്പോഴത്തേക്ക് ഇവിടെ ഏത് നഷ്ടപ്പെടും? ദകാരം പോയിട്ട് ബാക്കി എന്തിരിക്കും? രുന്ധ. ഇവിടെ ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ, രണ്ടു രൂപം വേണ്ടതാണ്. ഡകാരം കൂടെ ഉള്ള മറ്റേ രൂപം കൂടെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? വികല്പമായി ലോപിക്കുന്നുണ്ട്. രുന്ധ. അടുത്ത് രുന്ധ്, അത് ഇനിയിപ്പോ പറയേണ്ട കാര്യമില്ല. രുദാദിഭ്യസനം വന്ന് അകാരം ലോപിച്ച് രുന്ധ അനുസ്വാര പരസവർണം വന്ന് രുന്ധാന്നിരിക്കുന്നുണ്ട്. ണത്വം വരുന്നില്ല. രുന്ധ അന്തി ജോന്ത ഒന്ന്, അതെവിടെ വന്നത്? ജോന്ത അടുത്ത് അവിടെ എന്താണ് ശനസോര് അല്ലോ വരുന്നില്ല. വന്നു കഴിഞ്ഞാൽ അണ്ണത്തും വരത്തില്ല. എന്തുകൊണ്ട്? ആ അനുസ്വാര പരസവർണം വരും. രൂ ണ എന്ന് പറയുന്നത് ശനസോരല്ലോ വരുന്നില്ല, അതുകൊണ്ട് അണ്ണത്തും വരും. രൂ ണ ധ സ്വീകരിക്കുമ്പോ എന്ത് വരുന്നു? അതെവിടെ വന്ന് കരിച്ച രാമത്തിൽ വന്നില്ല. ഉദസ്ഥ സംഭവ പുറവസി ആയിരിക്കണമെന്നാണ് എന്റെ ഓർമ്മ. ആയിരിക്കേണ്ടതാണ് തന്നെ. ആ അവിടെ തന്നെ ഉദ്ധാനം. അവിടെ ധകാരത്തിന് തകാരം വരും. അതെന്ത് വരുന്നു? അടുത്ത് രുന്ധ പൂർവത്ത് രണ്ട് രൂപം. രുന്ധ രുന്ധ രുന്ധ അവിടെയും അതുപോലെ തന്നെ ജലാഞ്ചി പിന്നെ ചിരോചരി സവർണ എല്ലാം വരുന്നു. അടുത്ത് ഓരോ നീ അവിടെ എന്താണ്? ശനസ്വരല്ലോ വരുന്നില്ല. എന്താണ് എന്റെ വൃത്തി? പിത്തായോണ്ട് അത് വരുന്നില്ല. അതുകൊണ്ട് രുണാദ് മീ രുണദ് മീ അവിടെ ഒന്നും വരുന്നില്ല. അവിടെ ഗിത്തായോണ്ട് ശനസ്വരല്ലോ വരുന്നു. ഒരു സ്വര പരസ്വർണം വരുന്നു. അവിടെ ജസ്തോർ ധൂത വരുന്നില്ല. എന്തുകൊണ്ട്? ആത്മനിപദം സിമ്പിളാണ്. അവിടെയും എന്ത് വരുന്നു? ജസ്തോ ധൂത ജലാഞ്ജ ജസി ജരോജരി സവർണി വന്നാലേ ഈ രൂപം വരത്തുള്ളൂ. രുന്ധേ. കാരണം ഇവിടെ ഒരു ധകാരവും കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഉറപ്പായിട്ടും ജരോജരി സവർണി കൊടുക്കേണ്ടായിരുന്നു. നേരത്തെ വിഷു കൊടുത്തിട്ടില്ല. രുന്ധ് ആതേ രുന്ധാതേ രുന്ധ് ആതേ. ഇവിടെ എല്ലായിടത്തും ഏ സൂത്രം വരുന്നു? ശനസൂരല്ലോ. രുന്ധ് സേ അവിടെ എന്ത് വരുന്നു? രുന്ധ് ആധി വരുന്നു. രുന്ധാതേ രുന്ധാതേ രുന്ധ് ദ്വേ അവിടെ ശനസൂരല്ലോ വരും. രുന്ധ് തകാരത്തിന് എന്ത് വരും? ജനാം ജസ് ജസി വന്നു. എന്തുവരുന്നു? അവിടെ എന്ത് വരാം? ചിരോചരി അടുത്ത് രുന്ധ് ഏ എന്തുവരുന്നു? എന്താ വരുന്നു? രുന്ധേ രുന്ധ് മഹേ രുന്ധ് മഹേ ലിട്ടിൽ വരുമ്പോ എന്തുവരുന്നു? എന്ത് വരുന്നു? അതിവിടെ വന്നത് ശുദ്ധഗത്യാണെന്ന് നോക്കണം തന്നെ. സേധതി അല്ലേ? ഇപ്പൊ എന്തുവരുന്നു? രുരോധ ചേട്ടോ രുരോധിത രുരുധതുഹു രുരുധ രുരോധ രുരുധിവ ആത്മേയത്തിൽ രുരുധേ ലുട്ടിൽ വരുമ്പോ ഒരു ധ ത സ്നം വരൂ. രോ ധ ത എന്ത് വരുന്നു? ജഷസ്തദോർ ദോധ ഗുണം ജനാഞ്ജസ് രോധ രോധാരഹ ആത്മനിയമത്തിൽ എന്ത് വരുന്നു? അതിവിടെ വന്നു. കരിച്ച മറന്നില്ല. രോത്സ്യതി അഗ്നിമത്തിൽ അടുത്ത ലോട്ടില് പരസ്യത്തിൽ ഋണാദി എന്ന് പറയുന്നത് എന്തായി മാറും? ഋണദ്ധു ബാക്കി രുന്ധു വരും. ഋണദ്ധു രുന്ധാത് രുന്ധ താത് ജലസ്തോ ദോത ജലാഞ്ജസി ജലോജര സവർണി വരുമ്പം ഇവിടെ ഒരു രൂപ ഇവിടെ ഇട്ടുള്ളൂ, രണ്ട് രൂപം വരണം. ഋണധുരുന്താത് രുന്ധാം അവിടെ രണ്ട് രൂപം വരണം. രുന്ധ അന്തു രുന്ദന്തു രോണാധ് അവിടെ ഏത് വരുന്നു? അല്ലല്ലോ, ഹുജല്യോ ഹുജല്യോ ഇതെവിടെ വന്നത്? ആ അത് അദ്ധി അദ്ധി ഹുജല്യോ ഏർധി വന്നു. ഒരു നാദ് ധി വന്നു കഴിഞ്ഞാൽ എന്തുവരും? അത് വരും വിശേഷിച്ച് വരുന്ന ധീന്നിരിക്കും. ജരോജരി വരൂ, ജരോജരി സവർണി വരൂ. അതങ്ങനെ അപ്പൊ ആകാരം പോയി. എന്തുകൊണ്ട് ആകാരം പോയി? ശരി, അപിച്ച അപരോ ധീനന്തരും ജലാഞ്ചസ് ജസ്യം എന്തുവരുന്നു? ദ്. അപ്പൊ ഇവിടെ നഗാരത്തിന്റെ വരത്തിന് എന്ത് വന്നു? ദകാരം വന്നോണ്ട് ജരോശരി ദസ്റ്റ്. അതെവിടെ നിന്ന് വന്നു? ഞങ്ങളാരും അവിടെയെങ്കിലും എത്തിയില്ല. ശരി, ദസ്റ്റ് ഏത് സൂത്രത്തിലാകുന്നു? എന്തായാലും പറഞ്ഞല്ലോ വിദ്ധാതു. വിദ് അതിന്റെ അവിടെ വന്നു ലങ് മധ്യപുരുഷ രൂപം അങ്ങനെ അവേ പറഞ്ഞാ ഇനി എല്ലാം കൃത്യമായി പറയേണ്ടി വരും. ഇവിടെ എന്താണ്? രോ ജരോജര സവർണെ ലോപിച്ചു പോയി. അപ്പോ അല്ലെങ്കിൽ രുന്ധി രണ്ട് രൂപം വരണം. പക്ഷെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നു? ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ, ദകാരമുള്ള രൂപം കൊടുത്തിട്ടില്ല. അടുത്ത് രുന്ധി, അടുത്ത് രുന്ധാത് രുന്ധം രുന്ധ. ഇവിടെ ഉത്തമക്ഷേകനത്തില് പരത്തിൽ എന്ത് വരുന്നു? പിത്തു വന്നുകൊണ്ട് സിനസോറല്ലോവ വരുന്നില്ല. അപ്പൊണാത് ആ നീ ഋണധാനി നത്തു എന്തുണ്ടാവരാത്ത ആനീല് ഋണധാനി ഋണധാവ ഋണധാവ. ഇനി ആത്മനിവേദം വിടാം. അങ്ങനെ വരുന്നു ഋന്ധ. ആ അവിടെ ഏത് സൂത്രം? രണ്ടു രൂപം വരണം. ഏത് സൂത്രം വരുന്നു? ജോതോ ജനാഞ്ചി. പക്ഷെ ഇവിടെ ഒരു രൂപ കൊടുത്തിട്ടുള്ളൂ. ഋന്ധാം ഋന്ധ് വരും. ഋന്ധാതാം ഋന്ധതാം ഋന്ധ് സ്വ ഋന്ധ് സ്വ എന്ത് വരുന്നു? ഋന്ധ്സ്വ ഋന്ധാതാം ഋന്ധും. അവിടെ എന്ത് വരുന്നു? അതാണ് വരുന്നു. ജലാഞ്ചി ജലോജരി സവർണ വരുമ്പോ രണ്ടു രൂപം വരണം. പക്ഷെ ഇവിടെ ഒരു രൂപ കൊടുത്തിട്ടുണ്ടോ? ഋന്ധ്സ്വ ഇവിടെ കൊടുത്തിട്ടു. ഇവിടെ ഒന്നും ആവുന്നു ഇല്ല, ഒന്നുമില്ല. ഉണ്ടോ? ഒന്നുമില്ല. ഋന്ധാതാം ഋന്ധ്വം ഉത്തമക്ഷേമനത്തിൽ പിത്തായോണ്ട് അകാരം ലോപിക്കില്ല. ആത്മയോഗത്തിൽ അതുകൊണ്ട് ഐ വന്നിട്ട് എന്തുപോയു? റോണാധൈ പിതാത്മനവനാട്ടേരെ. പിന്നെ എന്തോരും ഏത ഐ അവിടുത്തെ മുസിപ്പിച്ച ഋണധൈ ഋണധ വഹൈ ഋണധ മഹൈ. ഇനി ലങ്ങനെ പരസ്യവേദത്തിൽ ആ രോ നീ ദശകാരൻ ലഭിച്ച സൂത്രം വന്നു. ഹല്യാഭ്യോ ദീർഘാസു അതേ സൂത്രത്തിലാ വന്നു. ഏത് ശബ്ദത്തിലാ വന്നു? അല്ല, സഖി ശബ്ദം. സഹിശബ്ദത്തിലെവിടെ? സഖൻ. സഖൻ അവിടെ എന്തോരം അംഗ്യാഭ്യോ സഖൻ സഖ. അപ്പൊ ഇവിടെ എന്തോരുന്നു? തു ലോപിച്ചു പോയി. അപ്പൊ എന്തോരുന്നു? അവസാനം എവിടെ വന്നത്? രഹസ്യത്തിലൂടെ രാമാത്. ആ അപ്പൊ എന്തോരുന്നു? അരുണത്ത് അരുണത് എന്ന് പറയുന്നിടത്താണ് നേരത്തെ പറഞ്ഞ സൂത്രം വന്നത്. ഏത്? ദശ വന്നിട്ട് അരുണത്ത് അവസാനം വരത്തില്ലേ? അവസാനം വന്ന ദാ വരത്തില്ലേ? ആ അതാണ് സിപ്പ് വരവിരിക്കുമ്പോഴേ അത് വരത്തുള്ളൂ. സിപി റുർവ സ്യാ തീ വരവിരിക്കും വരത്തില്ല. ദശയുടെ വൃത്തി എന്താണ്? സിപ്പി സിപ്പിരിക്കുമ്പോഴേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ജലാഞ്ചിസ് വന്നേ ദാ വന്നു കഴിഞ്ഞാലും അരുണത്ത് അരുണത് ഇവിടെ രണ്ടു രൂപം കൊടുത്തിട്ടുണ്ട്. അരുണത്ത് അരുണത്ത് അടുത്ത് അരുണത് എന്ന് വരത്തില്ലേ? വരൂ. ആ നാവരില്ല. അരുന്ധ് അരുന്ധാം അരുന്ധ് പരത്തിൽ അരുന്ധൻ ആരുണാദ് അവിടെ സത്തിരിക്കുന്നുണ്ട്. എന്തോരും ഒരു രൂപ അങ്ങനെ വരും. ആരുണാത് ആരുണാഹ ആരുന്ധം അരുന്ധ ആരോ അരുന്ധ് അരുന്ധ് അരുന്തോ അങ്ങനെ വരും തൂർഷേകോചനം. അവിടെ സ്നസ്വരല്ലോ ലോഹിക്കത്തില്ലേ, അതെന്താ അതങ്ങനെ പിത്തായി മിപ്പാണോ അവിടെ? ആ മിപ്പിന്റെ സ്ഥലത്ത് അപ്പൊ പിത്താണ്. പിത്തായോണ്ടെന്ന് വരുന്നു അകാരം ലോപിക്കുന്നില്ല. അരുണധം അരുന്ത് അരുന്തുമ. ഇനി ആധുനിക വേദം ആരുണാധൃത അരുന്ധാം, രണ്ടു രൂപം വരും ഇവിടെ, ഒരു രൂപയുള്ളൂ. അരുന്ധ അരുന്ധ താവരുന്നു അരുന്ധ അരുന്ത് അരുന്ത് ആദാം. ഇത്തായോണ്ടും ദൂരം അകാരം ലഭിക്കും. അരുന്താദാം അരുന്ത് അത അരുന്തത അരുന്ത് അരുന്ധാഹ അരുന്ത് പരത്തിലൂടെ എന്താണ് അരുന്ധാഹ. രണ്ടു രൂപം വരണം പക്ഷെ ഒന്നേ കൊടുത്തുള്ളു. അരുന്ധാഹ അരുന്ധാദാം അരുന്ധ്വം ആരുന്ധ്വം ഇപ്പൊ രണ്ടു രൂപം വരണം. അരുന്ധ്വം അടുത്ത് ആരുന്ധ് പരത്തിൽ അരുന്ധി അത് ശരിയായി. അടുത്തെന്ത് വരുന്നു? ബിതിരെങ്കില് ഒരു അവിടെ നഗാരം ലഭിക്കുന്നു. എന്തുകൊണ്ട് രുന്ധ്യാത് ഗിത്ത് രുന്ധ്യാത് രുന്ധ്യാതാം രുന്ധ്യാ ഉസ് എന്തു വരുന്നു? ഉസ്യവതാന്ത അതെവിടെ വന്നു? അവിടെ വന്നിട്ടേ ഇല്ല. അവിടെയാണ് ആദ്യം വരുന്നു. അവിടെയല്ല ധാതുവിന് വിധുലിംഗൻ എങ്ങനെ രൂപം? തെയ്യാത് പെയ്യാത് പെയ്യാതാം അവിടെയാണ് ആദ്യം വരുന്നു. പാദാതുലാണ് ആദ്യം വരുന്നു ഉറപ്പാണോ? ആ ഉറച്ചാ പിന്നെ പ്രശ്നമില്ല. അപ്പാദ് അപ്പാത് അപ്പാത്താം അപ്പാ ഉസ് ഉസ്യവതാന്ത എന്താണ് എന്റെ വൃത്തി? അപ്പൊ ഇവിടെ എന്ത് വരുന്നു? രുന്ധ്യാത് രുന്ധ്യാതാം രുന്ധ്യുഹു രുന്ധ്യാഹ രുന്ധ്യാതം രുന്ധ്യാം രുന്ധ്യാവ രുന്ധ്യ. ഇനി ആത്മനിയോഗത്തില് രുന്ധ് സിയുട്ട് സുട്ടുത്ത അരുന്ധ് ഈത അരുന്ധീത ശനസോരല്ലോ വരുന്നു. ഇവിടെ എന്ത് കിത്തോ കിത്തോ എങ്ങനെ? എങ്ങനെ കിത്താവും? സർവധാതു അഭിത്ത് പരുന്ധീത രുന്ധീരൻ രുന്ധീധാഹ രുന്ധിയാദാം രുന്ധീധം രുന്ധീയ രുന്ധീവഹി രുന്ധീമഹി. ഇനി ആശയമെങ്കിലും ഒരു ധ്യാത് ഇവിടെ സ്നസ്വരല്ലോ ഒരു ആ ഇവിടെ സ്നമ്മമേ വരുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് രുദ്ധ്യാത് അതിനകത്തിൽ രുദ്ധ സീട്ട് സിട്ടുത്ത ഏത് വരുന്നു? ലുങ് പരസ്യത്തിലെ സൂത്രം വന്നത് ഇരുത്തോവ ഇരുത്തായതുകൊണ്ട് ചെളിക്ക് അങ്ങ് വികല്പമായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ല ഇതെവിടെയാവുന്ന ഇരുത്തോവ നിജരു ബാക്കി നിജരു ബാക്കി ധാതുവിന്റെ ബാക്കി നിജരു നിജര് ധാതു അറിഞ്ഞിരിക്കണം. നിജര് പോരാ അതും പോരാ ശൗച പോഷണയോ രണ്ടും കൂടെ ചേർന്ന് നിച്ചിട്ട് അവിടെ വന്നതെന്ത്? ഇര ഇസഞ്ഞ ആദ്യം പ്രത്യക്ഷമായത് അവിടെയാണ്. അപ്രകാരം അങ്ങു വരുന്നു. അപ്പൊ എന്തുവരുന്നു? ആരോധ അരുതതാം അരുധൻ അരുധ അരുതതം അരുതത അരുതം അരുതാവ രുദ്ധായോണ്ട് ഏത് സൂത്രം വരുന്നു? ആത്മനിയോഗത്തില് ലിംഗ് സിജാവ് ആത്മനിയോഷം അങ്ങനെ ഒരു സൂത്രം അത് എവിടെയാ വന്നു? ഏതിലെങ്ങനെയാ വരുന്നത്? അത് വരത്തില്ലല്ലോ. ലിംഗ് സിജാവ് ആത്മനിയോഷു ഏതില് വരത്തില്ല. മൃഷില അതാണ് ആദ്യം വരുന്നത്. അതോ കൃഷിലോ? ദുഃക്ഷിഷ്ഠ ദുഃഖധാതു ദുഃക്ഷിഷ്ഠ അതിവിടെ വരും. വന്നിട്ടെന്ത് വരുന്നു? ഞിത്ത് വരുന്നു. വന്നിട്ട് എന്ത് വരുന്നു? രുസിഷ്ഠ അല്ല ഇത് ഏതിന്റെ കാര്യം? അത് അവിടെയും വന്നു. ഇപ്പൊ ലുങ്ങായി ലുങ്ങിനി അല്ല ഇതിന്റെ തന്നെ അങ്ങ് വരാത്ത വശമുണ്ട്. ആരോധ സിയുട്ട് അല്ല സിച്ച് ഇട്ടിത്ത ആരോധ ഇവിടെ സൂത്രം വരുന്നു. വധവൃജ ഹലന്തിസ്യ അച്ച അതെവിടെ വന്നു? വ്രജ് കറക്റ്റ് വ്രജ് അവ്രീത്. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? അരോ സീത് അരൗത് അങ്ങനെ ഒരു ആരൗധസ്താം എന്തുവരുന്നു? അരൗദ്ധാം അരൗസുഹു അരൗസിഹി അരൗദ്ധം അരൗദ്ധ അരൗസം അരൗസം അത് ഇനി ആത്മനിയോഗത്തില് ആരൗധ തസിച്ചു വരുന്നു. പക്ഷെ ലിംഗ്സവ ആത്മദേശു കിത്തായി ജലോജലി ലോപിക്കുന്നു. ആരോധ ത വരുന്നു ജലാഞ്ജസ് ജസി അരുദ്ധ ജസ്തോർ ധോത ജലാഞ്ജസ് ജസി അരുദ്ധ അരുദ്ധ സാധാം ഹരിച അരുസദ അരുദ്ധാഹ അരുസാധാം അരുദ്ധം അരുസി അരുസുഹി അരുസു. അടുത്ത് അരോസ്യത് ഭിതിര് വിദാരണെ പിളർക്കുക എന്നുള്ള അർത്ഥം ഇതൊക്കെ ധാരാളം പ്രയോഗിക്കുന്നതാണ്. ഗാം അവരുണധി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, തടയുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. രുതിന് മറയ്ക്കുക എന്നല്ല, തടയുക എന്നൊക്കെയുള്ളതാണ് രുതിരിന്. അവരുണധി പഠിച്ചിട്ടില്ലേ, വ്രജ് വ്രജം വ്രജം അവരുണധികാം, ഏത് സൂത്രത്തിലാണ് പഠിച്ചത്? സൂത്രം അകഥിതം ച അപാദാനാദി വിശേഷൈരവിവക്ഷിതം കാരകം കർമ്മസന്നിധ്യ ദുഹ്യാച് പച്ച ദണ്ഡ രുതി വെച്ച് പ്രജുഷാം. ഓർമ്മയുണ്ട, കർമ്മവിഥം കൃഷ്വഹാം അവിടെ പഠിച്ചാണ്. എന്താ അതുപോലെ വരുന്നു ഭിതിര് വിദാരണ എന്നുള്ളത്, ഭീത് വലിയ വ്യത്യാസമൊന്നുമില്ല, അവിടെ ധായാണ് ഇവിടെ ദ എന്നുള്ളതേ ഉള്ളൂ. ഭീ വരുന്നു, ഇവിടെ നത്വത്തിന് നിമിത്തമില്ല. ഇസ്നം വരുന്നു, ഭീ ന തീ ഇരിക്കുമ്പോ അവിടെ എന്തുവരും? നേരത്തെ പോലെയുള്ള സൂത്രങ്ങളൊന്നും വരുന്നില്ല, ഖരിജ വന്നിട്ട് ഭിനത്തി. അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ്, ഭിനത്തി ഭീനാദ്സ്വരല്ല വരുന്നു, അകാരം ലഭിച്ചു. തകാരത്തിന് ഭിന്ദ ബിന്ദ് അന്തി, അവിടെ വേറെ ഒന്നും വരാനില്ല, സിനസ്വരല്ലോ മാത്രമേ വരുന്നുള്ളൂ. ഭിനത്സി എന്നിവിടെ എന്ത് വന്നു? കരിച വന്നു, തകാരം വന്നു. ഇവിടെ ഇവിടെ ഒന്നും കൊടുത്തിട്ടുണ്ട്. എന്തെഴുതിയിരിക്കുന്നു? ബിന്ദു തന്നെ, ബിന്ദു അന്തി ഖരിജ വരുന്നില്ല എന്നുകൊണ്ട് അന്തിയല്ലേ പരത്തില്. ഭിനസി ബിന്ദ ബിന്ദന്തി ഭീനസി എന്നോടത്ത് ഖരിച്ച വരും. ഭിനസി ബിന്ദ ബിന്ദ ഭീന മീ ബിന്ദുഹ ബിന്ദുഹ. ആത്മയോഗത്തിൽ എന്തുവരുന്നു? ബിന്ദ് ബിന്ദേ. അവിടെ എന്ത് വരുന്നു? ഖരിച്ച ബിന്ദേ ബിന്ദാദേ ബിന്ദദേ ബിൻസേ ബിന്ദാദേ ബിന്ദ്വേ ബിന്ദേ ബിന്ദുഹേ ബിന്ദു. ഇവിടെ എല്ലാം ഇത് തിരിച്ചറിയേണ്ട എങ്ങനെയാണ്? ബിന്ദ് ഉള്ളിൽ പോയി വികരണം, ബിദാണ് ധാതു എന്ന് ധാതുവിന്റെ രൂപം കൊണ്ട് ഏത് വികരണമാണെന്ന് ഊഹിച്ചോളണം. ലിട്ടിൽ വരുമ്പം ഭിത് ഭിത് അഭ്യാസകാര്യം വന്നു, ഭേദ ഭിവിതുഹു ഭിവിദുഹു ഭീത് അനട്ടാണോ ചേട്ടാണോ? വിഭേദിത വിവിധതുഹു വിവിധ വിഭേദ വിവിധിവ വിവിധി ഭിതേ ലൊട്ടൂർ വരുമ്പോ ഭേദ താ ഗുണം വന്നു, ഭേദ താ കരി ചേർത്ത് വന്നിട്ട് ചർത്തം വന്നിട്ട് അടുത്ത് ഭിന്ദതു പഴയതുപോലെ തന്നെ ഭിന്ദതു ഭിനത്തു എന്നാ ഭിന്ദതു എന്നോ ഭിനത്തു ഭീനത്തു ഭിനത്തു ഭിന്ദാത് ബിന്ദന്തു അവിടെ സൂത്രം വരുന്നു. ഹുജ്ജൽവ്യൂർ ദി വന്നു കഴിഞ്ഞാൽ ശരി ഇത്തോർ അല്ലോപ ബീന് ദി. അപ്പൊ എന്തുവരുന്നു? ജുരോജരി സവർണി വരാം. വന്നു കഴിഞ്ഞാൽ എന്തോരും ബിന്ദി. വന്നില്ലെങ്കിലോ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ബിന്ദം ബിന്ദ ബീനാദ് ബീനദ് ആനി ബിനദാനി ബിനദ ബിനദ ബിന്ദ് ബിനദെന്ന് വരും ബിന്ദെന്ന് വരും. ബിന്ദാം ബിന്ദാതാം ബിന്ദതാം ബിന്ദ് സ്വ അവിടെ എന്ത് വരുന്നു? ഭിൻസ്വ ദാം ബിന്ദ്വം ബി ഐ ബിനദൈ ബിനദാവഹി. ശരി, ഇതങ്ങനെ വരുമ്പം ഈ പോയി തു പോയി ആഭീനദ് ദശ്ച എന്താ? ഓ അത് ശരിയാണ്. അപ്പൊ ഇവിടെ വരത്തില്ല. അഭിനദ് അഭിനദ് ആഭി അഭിനതാന്നാണോ? അഭിന്ദാം അഭിന്ദൻ അഭിനഹ അഭിനത് അഭിന്ദം അഭിന്ദ അഭിനദ് അഭിന അഭിന്ദമെന്നോ അഭിനദമെന്നോ? ഓ ഏതെങ്കിലും ഒന്ന് പറയണം. അഭിനദം പിത്തായുണ്ട് അഭിനദം അഭിന്ദുവ അഭിന്ദു. ആത്മനേഹത്തിലാണെങ്കിലോ അഭിന്ദ അഭിന്ദാതാം അഭിന്ദത അഭിന്ദാഹ അഭിന്ദാതാം അഭിന്ദ്വം അഭിന്ദി അഭിന്ദുഹി അഭിന്ദ. വീട്ടിലെങ്കിൽ ബിന്ദ് സിനസ്വരല്ലോ വരൂ ബിന്ദ്യാദാം ബിന്ദിഹു ബിന്ദ്യാഹ ബിന്ദ്യാദം ബിന്ദ്യാദ ബിന്ദ്യാം ബിന്ദ്യാ. ആത്മനിയോഗത്തിലാണെങ്കിൽ സ്യൂട്ട് സുട്ടത്ത് ബിന്ദിത അകാരം ലോപിക്കുമോ? അപ്പൊ ബിന്ദീത ആശയില്ലെങ്കില് അവിടെ നകാരം വരുന്ന വിദ്യാദ് ആത്മനിയോഗത്തിലാണെങ്കിലോ സുട്ട് സിനം വരത്തില്ലേ? എന്തുകൊണ്ട്? അപ്പം ലുങ്ങിലേ സൂത്രം വരുന്നു. ഇരുത്തോ വാച്ചിലേക്ക് അങ്ങ് വരുന്നു. അഭിദത് വരാത്ത വർഷത്തിൽ ഏത് വരുന്നു? എന്തുവരുന്നു? ആത്മനിയോഗത്തിലാണെങ്കിലോ ആ ഭിത്ത വരുമ്പോ ആ ഗുണം വരുമോ? ആത്മനിയോഗേഷു ലോകം അഭിത്ത അഭിസാദാം അഭിസദ അഭിദ്ധ അഭിസാദാം അഭിദ്വം അഭിസി അഭിസ്വഹി അഭിസ്. നിങ്ങൾ വരുമ്പോ അവേശ്യം.